തദ്ധിതാർത്ഥ ഉത്തരപഥസമാഹരിച്ച എന്ന് പറയുന്നതിന് ദിക്പൂർവത്തിലും സംഖ്യാപൂർവത്തിലുമായിട്ട് സമാസം വരുന്നു. അതിൽ തദ്ധിതാർത്ഥത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞത് ദിക്പൂർവതത്തിനുള്ള ഉദാഹരണമാണ് പൂർവ പൂർവസ്യാം ശാലായാം ഭവ ദക്ഷിണസ്യാം ശാലായാം ഭവ എന്നൊക്കെ പറയുന്നിടത്ത് പൗർവശാല ദാക്ഷിണശാല അവിടെ തദ്ദേപ്രത്യം വരുന്നു. പിന്നെ വരുന്നത് സംഖ്യാപൂർവത്തിന് ഉദാഹരണം പറഞ്ഞാണ് ഷാൺമാതുര ഷണ്ണാം മാതൃണാം അപത്യം ഷാൺമാതുര അവിടെയും തദ്ധപ്രത്യം വന്നു. പക്ഷെ പൂർവത്തിലൂടെ സംഖ്യയാണ്, അതുകൊണ്ട് ഇത് ദിഗുവാണ്. അപ്പോൾ ഇത് തത്പുരുഷനാണ്, പക്ഷേ ദിഗുവാണ്. കാരണം ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞു തത്പുരുഷ, കഴിഞ്ഞിട്ട് അടുത്ത സൂത്രം എന്തായിരുന്നു? ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ദിഗുസ്ഥ എന്ന് വെച്ചാൽ തത്പുരുഷന് ദിഗുസഞ്ജയുണ്ട്, അതുകൊണ്ട് തത്പുരുഷനുമാണ് ദിഗുവാണ്. ഇത്തിരി ശബ്ദങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കുന്നതിന് ശരിക്കും ഈ നിയമങ്ങളെല്ലാം അറിഞ്ഞേ മതിയാവും, ഇല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തമായ അർത്ഥം മനസ്സിലാകത്തില്ല. എങ്ങനെ അർത്ഥം വരുന്നു ആ ശബ്ദത്തിന്? പിന്നെ അടുത്തു വരുന്ന ഏതാണ്? ഉത്തരപദ സമാസം. അതിന് ആദ്യ ഒരു ഉദാഹരണം പഠിച്ചതാണ്, ഒന്നേ പഠിച്ചുള്ളൂ. പഞ്ചഗാവോ ധനം എസ്യ. അപ്പോൾ അവിടെ ആദ്യം വരുന്ന ഈ സമാസം ബഹുരേഖ വരുന്നു. രണ്ടാമത് വരുന്നത് തത്പുരുഷനെ അവാന്തര തത്പുരുഷനെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവാന്തര തത്പുരുഷൻ വന്നുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? അങ്ങനെ ടച്ച് പ്രത്യയം വന്നു. സൂത്രം ഘോരാതിഥി തലി ടച്ച് പ്രത്യയം വന്നിട്ട് അതുകൊണ്ടാണ് പഞ്ചഗവധന എന്ന് വന്നു. ഇല്ലെങ്കിൽ എങ്ങനെ വന്നനെ? പഞ്ചഗോധന എന്ന് വന്നനെ. ആ രൂപ ശരിയല്ല, പഞ്ചഗവധന എന്ന് തന്നെ പറഞ്ഞു. പഞ്ചഗവധന എന്ന് പറയുന്നു. ഇതിൽ തന്നെ ദ്വന്ദ്വതത്വരുഷയോഹോ ഉത്തരപദേ നിത്യസമാസവചനം എന്ന് പറഞ്ഞു. ദ്വന്ദ്വനും തത്പുരുഷനും ഉത്തരപദം പരമിരിക്കുമ്പോൾ നിത്യസമാസമാണെന്ന് പറഞ്ഞു. അതിന് നമ്മളിപ്പോൾ തത്പുരുഷനാണ് ഉദാഹരണം പഠിച്ചത്. ഇനി ഉദാഹരണമുണ്ട്, അത് വേണമെങ്കിൽ അവസാനം നോക്കാം, മുമ്പോട്ട് പോയാലും കുഴപ്പമില്ല. സമാസാന്തം ഗോ രദ്ധി തലുകി പ്രകാരം ടച്ച് വന്ന് ടച്ചിൽ ആശേഷിച്ചു ഗോ, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ അവാദേശം വരും? ധാല് പരത്തിയിരിക്കുന്നു. ധാ പരത്തിലിരിക്കുമ്പോ അവ എന്തുകൊണ്ടോന്ന് ചോദിച്ചോ പരത്തിലെന്തിരിക്കുന്നു? അവ് പ്ലസ് ആ വരുമ്പോ എന്താവും? പ്ലസ് ആ എന്ന് വരുമ്പോ ഏത് ഏകാദേശമാണോ ഏച്ചോ വായവായവ എന്ന് പറയുന്നതിന്റെ ഉദാഹരണം എന്താ പഠിച്ചത്? ഏച്ച ക്രമാത് ഐ അവ് ആയി ആവ്. ഏകാദേശമല്ല. പഞ്ചകബന്ധന ഇതിലൊരു ഉദാഹരണം കൊടുത്തിട്ടുള്ളൂ. ഇതിലെ ദിക്പൂർവകം ആയിട്ട് വരുന്ന ഉത്തരപദ സമാസത്തിന് സിദ്ധാന്തം ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. പൂർവാശാല പ്രിയ യസ്യേതി ത്രിപദേ ബഹുവ്രീഹു കൃത്തെ പ്രിയ ശബ്ദേ ഉത്തരപദേ പൂർവയോ തത്പുരുഷ. അതില് സിദ്ധാന്തവതി കൊടുത്തിട്ടില്ല. അതായത് ഓരോന്നിനും ഈ രണ്ട് ഉദാഹരണം വേണം. എങ്ങനെ? ഒന്ന് ദിക്പൂർവ വരുന്നു, മറ്റൊന്ന് സംഖ്യ. ഇവിടെ ഇപ്പോൾ ആദ്യം കൊടുത്ത സംഖ്യാപൂർവത്തി വരുന്നതാണ് പഞ്ചഗവധന. ദിക്പൂർവത്തി വരുന്ന ഇവിടെ കൊടുത്തിട്ടില്ല. സിദ്ധാന്തം കൊടുത്തിട്ടുണ്ട് പൂർവ ശാല പ്രിയ യസ്യ എന്ന് വിഗ്രഹിക്കുന്നു. പൂർവശാല ഏതൊരുവനാണോ പ്രിയമായിരിക്കുന്നത്. ഗോരതിഥി നൽകി എന്ന് പറയുന്ന സൂത്രത്തിന്റെ മുമ്പില് സർവനാമനോ വൃത്തി മാത്രമേ പ്രമദ്ഭാവ അതിനുശേഷം അതേ പേജിൽ തന്നെ സിദ്ധാന്തം. ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ പൂർവശാല പ്രിയ യസ്യ. ഏതാണ് പഞ്ചഗോ? അല്ല, അപ്പൊ അവിടെ എന്തുവരും? സമാസം വികല്പമാണെങ്കിൽ സമാസം വരാത്ത പക്ഷത്തിൽ സമാസാന്തം വരത്തില്ല. ഇപ്പൊ പഞ്ചൻ ജസ് ഗോ ജസ് നിങ്ങടുത്ത് സുപ്പ് ലോപിച്ചു പോയി. ഇപ്പൊ പഞ്ചഗോ പരത്തിൽ ധനം, പഞ്ചഗോ ധനം എന്നൊരു സമാസാന്തം വന്നു കഴിഞ്ഞാലേ അവാദേശം വന്നിട്ട് പഞ്ചഗവ എന്ന് വരത്തുള്ളൂ. സമാസാന്തം വന്നില്ലെങ്കിൽ, സമാസാന്തം വരണമെങ്കിൽ എന്ത് വേണം? സമാസം വരണം. സമാസം വികല്പമാണ്. എന്തുകൊണ്ട്? ഇത് മഹാവിഭാഷാധികാരത്തിലാണ്. സമാസം വികല്പമായതുകൊണ്ട് സമാസം വരുന്ന പക്ഷത്തിൽ പഞ്ചഗവധന എന്ന് വരും, ടച്ച് വന്നിട്ട്. പക്ഷേ സമാസം വന്നില്ലെങ്കിൽ സമാസാന്തം വരത്തില്ല, പഞ്ചഗോധന എന്ന രൂപം വരും. മനസ്സിലായ? സമാസം വികല്പമായതുകൊണ്ട് സമാസം വരുന്ന പക്ഷത്തിലേ സമാസാന്തം വരത്തുള്ളൂ. സമാസാന്തം വന്നു കഴിഞ്ഞാൽ ഗവാന്ന് വരും. ആ സമാസം വികല്പമാണെങ്കിൽ സമാസം വരാത്ത ഒരു പക്ഷമുണ്ട്. അപ്പൊ പഞ്ചഗോധനാന്നിരിക്കും, പഞ്ചഗോധനമെന്ന് വരും. അതുകൊണ്ട് സമാസം നിത്യമാണ്, വികല്പമല്ല. അപ്പോൾ ഒറ്റ രൂപമേ ഉള്ളൂ. എന്താണ്? പഞ്ചഗവധന. ഇതിൽ ദിക്പൂർവത്തിന് ഉദാഹരണമാണ് പൂർവശാല പ്രിയ യസ്യ ത്രിപദ ബഹുവ്രീഹിയാണ്. ഇവിടെ ആദ്യം എന്ത് സംഭവിക്കും? അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? പൂർവ പൂർവ സു ശാല സു പ്രിയ സു ഏത് സൂത്രം പ്രവർത്തിക്കുന്നു? അനേകം അന്യപദാർത്ഥേ ബഹുവ്രീഹി സമാസം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതാ. അപ്പൊ ഈ പ്രഥമാന്ത ശബ്ദങ്ങളെല്ലാം കൂടെ ചേർന്ന് അനേകം അന്യപദാർത്ഥ പ്രകാര സമാസം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? കൃത്തദ്ധിത സമാസാശപ്രകാരം പ്രാതിവിസഞ്ജ വന്നു, സുപ്പ് ലോപിച്ചു, ഉർവ ശാല പ്രിയ എന്ന് വരുന്നു. അപ്പൊ എന്ത് വരുന്നു? ഇവിടെ സമാസം വന്നു കഴിഞ്ഞു. പൂർവശാല പ്രിയ എന്നിരിക്കുമ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? പ്രാതിസഞ്ജ വന്നു. ഇവിടെ എന്താ സംഭവിക്കുന്ന? അതെല്ലാം സംഭവിച്ചു. പിന്നെ എന്താ സംഭവിക്കുന്ന? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരിച്ച ഉത്തരപദം പരമിരിക്കുമ്പോൾ പൂർവത്തിന് തത്പുരുഷ സമാസം വരുന്നു. ഏ സൂത്രപ്രകാരം? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരിച്ച ഈ സൂത്രപ്രകാരം പൂർവത്തിന് സമാസം വരും. അത് ഈ സൂത്രപ്രകാരം വരുന്നതുകൊണ്ടാണ് അതിന് തത്പുരുഷ സമാസം എന്ന് പേര് വന്നത്. കാരണം ഇത് തത്പുരുഷ അധികാരത്തിലാണ്. ഏത്? തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹരേജ എന്ന് പറയുന്നത് തത്പുരുഷ അധികാരത്തിലാണ്. അതുകൊണ്ട് ആ പൂർവത്തിൽ വരുന്ന സമാസത്തിന് ഉത്തരപദം പരമിരിക്കുമ്പോൾ പൂർവത്തിൽ വരുന്ന സമാസത്തിന് തത്പുരുഷൻ എന്ന് പേര്. സുപ്പക്ക നേരത്തെ ലോഹിച്ചുപോയി. തത്പുരുഷ സമാസം വന്നു കഴിഞ്ഞാൽ എന്തുവരും? പൂർവശാല ഒരു പദമായി. പൂർവശാല പിന്നെ അവിടെ വരുന്നു സർവനാമനോ വൃത്തി മാത്രേ. അത് നേരത്തെ തന്നെ വരും. ആദ്യം വരുമ്പം തന്നെ വരാം. എപ്പോഴും വരാം. എപ്പോഴായാലും വരാം. വരാം. വൃത്തി മാത്രം എന്ന് പറയുമ്പോൾ എവിടെ ആയാലും വരും. സർവനാമനോ വൃത്തി മാത്രേ പുമദ്ഭാവനോ പൂർവശാല ഇതൊരു പദമായി. അപ്പുറത്ത് പ്രിയ ഇരിക്കുകയാണ്. അപ്പോൾ അത് ഇരിക്കുക തന്നെയാണ് ഇവിടെ സമാസം വന്നത്. അപ്പോൾ ഇവിടെ പൂർവത്തിൽ സമാസം വന്നാലും വന്നില്ലെങ്കിലും പൂർവശാല പ്രിയ ഒരു പദമാണ്. പൂർവശാല പ്രിയ എന്ന് പറയുന്നത് ഒരു പദമാണ്. വിശേഷമായി സംഭവിച്ചത് പൂർവശാല പ്രിയ എന്നുള്ളിടത്ത് പൂർവത്തിൽ ഒരു സമാസം കൂടെ വന്നു. ഏതിന്? പൂർവശാല. അപ്പൊ അങ്ങനെ ഒരു സമാസം വന്നപ്പോൾ ഇവിടെ തന്നെ രണ്ട് സമാസം എല്ലാത്തിനും കൂടെ ചേർന്ന് ഒരു സമാസവും പൂർവശാലയ്ക്ക് മറ്റൊരു സമാസം. അപ്പം അങ്ങനെ ഒരു സമാസം വരുന്നതുകൊണ്ട് നേരത്തെ പഞ്ചകവധന എന്ന് പറയുന്നിടത്ത് ഉള്ള പ്രയോജനം ഇവിടെ സമാസാന്തം വന്ന് ടച്ച് വന്ന് ഗവ എന്ന രൂപം വന്നു. ഇവിടെ അങ്ങനെ വരുന്നുണ്ട്. എന്താ പ്രയോജനം? അതിവിടെ വരത്തില്ല. അതുകൂടെ വരത്തില്ല. അതെന്താണ്? അത് എന്തുകൊണ്ടാണ് വരാത്തത്? അല്ല, അതെന്താ വന്നത്? അതെന്തുകൊണ്ട് വരുന്നില്ല? ഇപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് ദീർഘ പൂർവപദാദ സഞ്ജായാം ഞഹ എന്നുള്ള സൂത്രം ഇവിടെ പ്രവർത്തിച്ചില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. അത് തന്നെ അവിടെ പൂർവസ്യാം ശാലായാം ഭവ എന്ന് വിഗ്രഹിച്ചു. വിഗ്രഹിച്ചപ്പോ ആ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് എന്ത് വന്നത്? ഞാൻ പ്രത്യേകം വന്നു. ഇവിടെ അങ്ങനെ ഒരു വിഗ്രഹം ഇല്ലല്ലോ. ഇവിടെ എങ്ങനെയാ വിഗ്രഹിച്ചിരിക്കുന്നത്? പൂർവസ്യാം പൂർവശാല പ്രിയേസ്യ. പിന്നെ ആ പ്രത്യേകം വരാൻ കഴിയുന്നില്ല. പിന്നെ വേറൊന്ന് സംശയിക്കുക, എന്താണോ പൂർവശാല എന്നിരിക്കുന്നൊരു സമാസമാണല്ലോ. ഏകദേശ കൂടുതാൻ നിവത് പ്രാതിസഞ്ജ് വന്നിട്ട് പരത്തിൽ സൂവരാ ഒന്നുകൂടെ. പൂർവശാല എന്ന് പറയുന്ന ഒരു സമാസമല്ലേ, അപ്പൊ അതിനെന്തുവരും? സുവരും. എന്തുകൊണ്ട്? ഏകദേശവൃതം അനന്യത്ത് പ്രാതിപതികത്വം സ്വതത്വത്തിൽ പൂർവശാല സു അങ്ങനെ വരുമോന്ന് സംശയിക്കാം. സംശയിച്ചൂടെ? വരുമോ? എന്തുകൊണ്ട്? പദമാണല്ലോ ഇത്. വരും. പക്ഷെ വന്നിട്ട് എന്ത് ചെയ്യും? സുബോധാതു പ്രാതിപതി പ്രകാരം ഇത് മൊത്തം പ്രാതിപതികമായതുകൊണ്ട് അത് പൂർവശാല പ്രിയ എന്ന് പറയുന്നത് പ്രാതിപതികമായതുകൊണ്ട് എന്ത് ചെയ്യും? അത് ലോപിച്ചു. പിന്നെ ഇതിന്റെ പ്രയോജനം അത് അടുത്ത് പറയുന്നുണ്ട്. എന്താണ്? പൂർവശാല പ്രിയ യസ്യേതി വിഗ്രഹേ ബഹുവ്രീഹു കൃതേ പ്രിയാശബ്ദേ ഉത്തരപദേ പൂർവയോ തത്പുരുഷ തേന ശാലാശബ്ദേ ആകാര ഉദാത്ത. അതാണ് ഇതിൻ്റെ പ്രയോജനം. ഇത്രയേ ഉള്ളൂ. സമാസസ്യ എന്നുള്ളൊരു സൂത്രം പ്രകാരം ഇത് അന്തോദാത്തമാകും. അത് അന്തോദാത്തമാകുമെന്ന് വെച്ചാൽ അത് ലൗകിക ഭാഷയിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അങ്ങനെ വരുന്ന വ്യത്യാസം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സാധാരണ നമ്മൾ ഉദാത്ത അനുദാത്തമൊന്നും ഉച്ചരിക്കാറില്ല, അതുകൊണ്ട് അതിൻ്റെ ആവശ്യം വരാറില്ല. പക്ഷേ സാങ്കേതികമായി അങ്ങനെ വരാമെന്ന് പറയണം. അതാണ് ഇവിടെ പൂർവത്തിൽ സമാസം വിധിക്കുന്നതുകൊണ്ട് വരുന്ന ഒരു പ്രയോജനം. വേറെ പ്രയോജനമൊന്നുമില്ല. രൂപത്തിന് മാറ്റമില്ലെന്നർത്ഥം. പൂർവശാല എന്നുള്ളത് തത്പുരുഷ സമാസം വന്നാലും വന്നില്ലെങ്കിലും രൂപം എങ്ങനെ ആയിരിക്കും? പൂർവശാല പ്രിയ എന്ന് തന്നെ ആയിരിക്കും. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാങ്കേതികമായി പറയാം, എന്താണോ ഇവിടെ സമാസസ്യ എന്ന് പറയുന്ന ഒരു സൂത്രം ഉള്ളതുകൊണ്ട് പൂർവശാല എന്ന് പറയുന്നിടത്ത് അന്തോദാത്തം വരാം എന്ന് പറയാം. ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശാല ശബ്ദ ആകാര ഉദാത്ത പൂർവശാല പ്രിയ. അതുകൊണ്ടാണ് ലഘുസിദ്ധാന്തം ഇത് കൊടുക്കാത്തത്. കാരണം ഇത് സ്വരത്ത് മാത്രം, ഈ സമാസങ്ങളിലൂടെ വരുന്ന സ്വരത്തിൽ വരുന്ന വ്യത്യാസമാണ്. അതിവിടെ ചർച്ച ചെയ്യുന്ന കാര്യമല്ല. സ്വരപ്രക്രിയ എന്ന് പറയുന്നത് ഇവിടെ ലഘുസിദ്ധാന്തം ചർച്ച ചെയ്യുന്നുണ്ടോ? ഒട്ടുമില്ല, തീരെയില്ല. ചെറുതായിട്ട് വന്നു ഇവിടെ. അതല്ല, അത് പ്രക്രിയയല്ലല്ലോ. ദൂരാദൂതേച്ച അവിടെയൊക്കെ വന്നില്ലേ? പ്രകൃതവും പ്രഗ്രഹവും എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ വളരെ അപൂർവം വന്നിട്ടുള്ളൂ. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുകൊണ്ടാണ് അത് ഇതിവിടെ വിട്ടത്. അപ്പോൾ ഇവിടെ എന്താകും? പൂർവ എന്ന് പറയുന്നത് സർവനാമനവൃത്തി മാത്രമേ പുമദ്ഭാവ പൂർവശാല പ്രിയ സമാസം അങ്ങനെ വരും. പൂർവശാല പ്രിയ ശാല എന്നുള്ളത് ശാലയാവാനൊന്നുമില്ല. ഏതിന് എങ്ങനെ പൂമ്പാവം? അതിന് സൂത്രം വേണ്ടേ? ഏത് സൂത്രം കൊണ്ടുവരും? ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പുമ്മദ്ഭാവം വരാൻ സൂത്രങ്ങളുണ്ട്. പക്ഷെ ഈ ശാലയ്ക്ക് പുമ്മദ്ഭാവം വരാൻ സൂത്രങ്ങളൊന്നുമില്ല. പുമ്മദ്ഭാവം വിരിക്കുന്ന സൂത്രങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അത് ശാലയ്ക്കില്ല. പിന്നെ പുമ്മദ്ഭാവം വരുന്നതിന് ഒരു കാര്യം, പുമ്മദ്ഭാവം വരുമോ എന്ന് ചിന്തിക്കുമ്പം ഒരു കാര്യം പ്രത്യേകം മനസ്സിൽ വയ്ക്കുന്നത് എന്താണ്? സാധാരണഗതിയിൽ പുമ്മദ്ഭാവം വരുന്ന ഭാഷിത പുംസ്ക ശബ്ദങ്ങൾക്കെ വരൂ. ഭാഷിത പുംസ്കം എന്ന് പറഞ്ഞാൽ ആദ്യം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയുള്ളതാണ്? അങ്ങനെ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗിക്കുന്ന ശബ്ദത്തിലാണ് ഭാഷിത പുംസ്കം എന്ന് പറയുന്നത്. അതിന് തുമ്മത്വം വരാം. അല്ലാത്തതിന് ആ ശബ്ദം സ്ത്രീലിംഗത്തിൽ പുല്ലിംഗത്തിൽ ഉപയോഗിച്ചിട്ടേ ഇല്ലെങ്കിൽ പിന്നെ അതിന് വരാൻ പറ്റില്ല. അതാണ് പൊതുവെ. അപ്പം ഇവിടെ അത് വരുന്നു. പക്ഷേ പൂർവശാലാപ്രിയ എന്ന് വരുന്നു. പക്ഷെ ഇവിടെ പൂർവശാലാപ്രിയ എന്നായി. അതങ്ങനെ വന്നു നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ്? അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? പൂർവശാല പ്രിയ എന്നുള്ളത് തനി അങ്ങ് പ്രിയ ചെയ്താൽ പൂർവശാല പ്രിയ എന്നാവും. അതിന് നിയമം വേണ്ടേ? അത് തന്നെ. അപ്പൊ എങ്ങനെയാകും? ആകാരം പോണ്ടേ അവിടെ നിന്ന്? സർവനാമമാണോ പ്രിയ ശബ്ദം? സർവനാമത്തിൽ പ്രിയ എന്ന് പറയുന്ന ഒരു ശബ്ദം പഠിച്ചോ? പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഗോസ്ത്രീയോ ഒരു ഉപസർജനസ്, ഇപ്രകാരം എന്തോരും ഉപസർജനസഞ്ജ വരും. എന്തുകൊണ്ട്? ഗോസ്ത്രീയോ വിസർജനസ്യ അതിന് മുമ്പ് ഒരു സൂത്രം എന്താണ്? ഏകഭക്തിജ അപൂർവ നിപാതെ പ്രകാരം ഉപസർജന സംജ്ഞവരും. ഉപസർജന സംജ്ഞ വന്നു കഴിഞ്ഞാൽ ഗോസ്ത്രീയോ ഉപസർജനസ്യ പ്രകാരം എന്തുവരും? ഉപസർജനമായിരിക്കുന്ന സ്ത്രീ പ്രത്യാന്തത്തിന് എന്തുവരും? ഉമ്മത്വമല്ല വരുന്ന പിന്നെയോ ഹർസ്വം വരും. എന്താണ് അതിന്റെ വൃത്തി എന്ന് പറഞ്ഞ് ഗോസ്ത്രീയോ ഉപസർജനസ്യ ഉപസർജനയോഗോ ശബ്ദ സ്ത്രീ പ്രത്യാന്തം തദന്തസ്യ പ്രാതിപതികസ്യ. ഇവിടെ തദന്തമായ പ്രാതിപതികത്തിനാണ് എന്ത് വരുന്നത്? അപ്പൊ ഇവിടുത്തെ പ്രാതിപതിക ഏതാണോ? പൂർവശാല പ്രിയണെന്ത് പ്രിയേണ് എന്തുവരുന്നു? അന്തത്തിൽ തദന്തമായി വരുന്ന പ്രാതിപതികമായിരിക്കുന്നു. ഇപ്പൊ അന്തത്തിലാണ് നേരത്തെ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ പ്രാതിപതികം എന്ന് പറയുന്നത് ഏത് പ്രാതിപതികമായാൽ പോരാ, അതിപ്പോ ഓരോന്നും പ്രാതിപതികമല്ലേ? ഓരോ ശബ്ദവും പ്രാതിപതികമല്ലേ? അതുപോലെ അവിടെ പ്രാതിപതികത്തിന്റെ അന്ത്യത്തിൽ വരണം. തദന്ത പ്രാതിപതികമായിരിക്കണം. കാരണം ഇതിപ്പോ നമ്മള് ഏതാണ് പൂർവശാലയെ പ്രാതിപതികമായിട്ടെടുത്തു കഴിഞ്ഞാൽ പ്രിയ ബാക്കി കിടക്കും. അത് ഇടയ്ക്കല്ലേ വന്നത്? ഇവിടെ വരുന്ന പ്രാതിപതികം എന്ന് പറയുന്നത് എന്താണ് മുഖ്യമായിട്ടെടുക്കുന്നത്? അതിപ്പോ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോ പൂർവ പ്രാതിപതികമാണ്, ശാല പ്രാതിപതികമാണ്, പ്രിയ പ്രാതിപതികമാണ്, ഇതെല്ലാം പ്രാതിപതികമാണ്. സമാസം വന്നാലും വന്നില്ലെങ്കിലും പക്ഷേ അവിടെ അവിടെ വൃത്തി എന്താ പറഞ്ഞിരിക്കുന്നത്? തദന്ത പ്രാതിപതികം എന്ന് പറയുമ്പോ അത് തന്നെ ഈ രണ്ടെണ്ണത്തിൽ ഏതിനെ എടുക്കണമെന്ന് വരും. ഇവിടെ പൂർവശാല എടുക്കണമോ അതോ പൂർവശാല പ്രിയ എടുക്കണം, പ്രിയ എന്നെ എടുക്കണം എന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ മുഖ്യമായി വരുന്നത് ഏത്? അത് പൊതുവെ അങ്ങനെയാണ്. ഗുണമുഖ്യോ മുഖ്യ കാര്യസമ്പ്രത്യ. ഗുണമായി ഏതെങ്കിലും ഒന്നിനെ സ്വീകരിക്കേണ്ടി വന്നാലും ഏതിനെ എടുക്കാവൂ? മുഖ്യത്തെ എടുക്കാൻ പാടുള്ളു. അങ്ങനെ ഏതെങ്കിലും പിന്നെ പ്രയോഗം അങ്ങനെയാണ് എന്ന് പറയുന്നു. ഇവിടെ ഉത്തരപദം പരത്തിലുണ്ട്, അപ്പൊ അതിന് അന്ത്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. തദന്ത പ്രാതിപതികമായിട്ട് അതുകൊണ്ട് അതിനെന്ത് ചെയ്തു? ഹർസ്വം വന്നു. ഇപ്പൊ പൂർവശാല പ്രിയ ഹർസ്വം വന്നു കഴിഞ്ഞാൽ പൂർവശാല പ്രിയ എന്നായി. തദന്ത പ്രാതിപതികമായി സ്ത്രീപ്രത്യ അന്ത്യത്തിൽ വരുന്ന പ്രാതിപതി പൂർവശാല പ്രിയ. ഹർസ്വം വന്നിട്ട് പൂർവശാല പ്രിയ. പിന്നെ പ്രാതിസഞ്ജ ഒന്ന് സ്വാതന്ത്ര്യത്തി ഒന്ന് പൂർവശാല പ്രിയ. അപ്പോൾ ഇത് ദിക്പൂർവപദമായി വരുന്ന ഉത്തരപദ സമാസം. സംഖ്യാപൂർവതമായി വരുന്ന ഉത്തരപദ സമാസമാണ് പഞ്ചഗാവോ ധനം യസ്യ. അവിടെ പൂർവ ഉത്തരപദ സമാസത്തിന് അവിടെ പ്രയോജനം എന്ന് പറയുന്ന സമാസമുണ്ട്. ഇവിടെ ഉത്തരപദ സമാസത്തിന്റെ പ്രയോജനം എന്ന് പറയുന്ന സ്വരം. ഇനി വരുന്ന മൂന്നാമത്തത്, ഇനിയും വരും ഇതിന്റെ ഉദാഹരണങ്ങൾ. അത് മൂന്നാമത്തോടെ നോക്കിയിട്ട് എങ്ങനെ പ്രയോജനം ഇവിടെ ഉണ്ടല്ലോ, അതിലെ സ്വരമെന്ന് പറഞ്ഞത്. ആ സമാസം വരുന്നത് കൊണ്ട് എന്തിനാ ഇങ്ങനെ ഇവിടെ ഒരു സമാസം വിരിച്ചത്? ബഹുറിയും മതിയല്ലോ. സമസ്ത പദമാണെങ്കിൽ ഏത് മതി? പൂർവശാല പ്രിയ ഇത് മതി. അവിടെ എന്തിനാ വിരിച്ചത്? സമാസം വിധിച്ചതിന് പ്രയോജനം വേണ്ടേ? ഉത്തരപദം പരമരിക്കുമ്പോൾ പൂർവ്വത്തിൽ ഒരു സമാസം വിധിച്ചതിന് പ്രയോജനം വേണം. അല്ലെങ്കിൽ ഒറ്റ അനേക അന്യപദാർത്ഥം തന്നെ അനേക പദങ്ങൾ കൂടി ചേർന്ന് ഒരു സമാസം ചെയ്യാം. അനേക പദങ്ങൾക്കാണ് അത് വരുന്നത്, ഒന്നോ രണ്ടോ മൂന്നോ എന്ന് പറയുന്നില്ല. പിന്നെ അങ്ങനെ ഒരുപാട് വരുന്നതിനൊന്നും ഉദാഹരണം കിട്ടത്തില്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടെ വേണമെങ്കിൽ നോക്കാം. എന്താണ് ഒരു ഉദാഹരണമല്ല, അതിനിടയ്ക്ക് പല ഉദാഹരണവും വരുന്നുണ്ട്. വിശദമായിട്ട് മനസ്സിലാക്കാനാണെങ്കിൽ ദന്ത തത്പുരുഷയോ ഒരു ഉത്തരപദേ നിത്യസമാസ വചനം എന്ന് പറഞ്ഞു. ദന്തത്തിന് തത്പുരുഷനും ഉത്തരപദം പരമിരിക്കുമ്പോൾ സമാസം നിത്യം എന്ന് പറഞ്ഞു. അതിൽ തത്പുരുഷന് നിത്യം വരുന്നതാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ ദ്വന്ദ്വത്തിന് ഉള്ളത് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനുദാഹരണമാണ് വാക്ച ത്വക്ച പ്രിയേ യസ്യ എന്ന് വിഗ്രഹിക്കുന്നു. വാക്ച ത്വക്ച പ്രിയേ യസ്യ, അത് ടീകയിലെ ഉണ്ട്, എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നു. സിദ്ധാന്തമതി ടീകയിൽ കിടപ്പുണ്ട്, എവിടെയുണ്ട്? വാക്ച ത്വക്ച പ്രിയേ യസ്യ. സിദ്ധാന്തമതി ടീകയിൽ വാക്ച ത്വക്ച പ്രിയാ യസ്യ എന്നാണ്, പക്ഷെ കുറച്ച് ഉണ്ടോ കണ്ടോ? പക്ഷെ അത് കുറച്ചുകൂടി നല്ലത് വാക്ച ത്വക്ച പ്രിയേ എന്നാണ്. അതായത് ഈ കണ്ടു, ഇവിടെ ഉണ്ട് പ്രിയ എന്നല്ല പ്രിയേ. പ്രിയായും പ്രിയയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ആ പ്രിയ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടെണ്ണം ഇല്ലേ, ഏതൊക്കെയാണ്? വാക്കും തൊക്കും. ഭാഷ്യത്തിലെ ഉദാഹരണമാണ്, ഭാഷ്യകാരൻ പ്രയോഗിച്ചിട്ടുള്ളതാണ്. ത്രിപദ ബഹുവ്രീഹി വാക്ച തൊക്ച പ്രിയേ യസ്യ. വാക്കും തൊക്കും ഏതൊരുവനാണോ പ്രിയമായിരിക്കുന്നത്, അങ്ങനെ ഒരുവനുണ്ടെന്ന് തൽക്കാലം സങ്കല്പിക്കുക. ഇത് അലവ് വിഗ്രഹം എങ്ങനെ വരും? വാച്ച്, സുബന്ധം പഠിച്ചവരത് അറിഞ്ഞിരിക്കണം. വാച്ച് സു ത്വച്ച് സു പ്രിയ ഔ, ഇത് കൊടുത്തിരിക്കുന്നതനുസരിച്ചാണ് ഈ സുമതി അല്ലെങ്കിൽ ഔ എന്ന് വിഗ്രഹിക്കുമ്പോൾ ത്രിപദ ബഹുവ്രീഹിയാണ്. ഏ സൂത്രവാര സമാസം വരും? അനേകം അന്യപദാർത്ഥ സമാസം വന്നു കഴിഞ്ഞാൽ സുപ്പ് ലോപിക്കും. സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? വാച്ച് ത്വച്ച് പ്രിയ. അവിടെ തന്നെ താഴെ ഒരു സൂത്രം കൊടുത്തിട്ടുണ്ട്, സമാഹാരേ സമാഹാരേ. സമാസാന്തം ടച്ച് വിരിക്കുകയാണ്. അങ്ങനെ വിരിക്കണമെങ്കിൽ വാക്കിനും തൊക്കിനും അവിടെ സമാസം വരണം. ഇവിടെ വരുന്നത് എന്താണ്? ഉത്തരപദം പരമരിക്കുമ്പോൾ ഇവിടെ വരുന്നത് സമാഹാരം വരും. വാക്ച ത്വക്ച എന്ന് പറയുന്നിടത്ത് സമാസം വരും. അപ്പോ ഇത് ഉത്തരപദം പരമരിക്കുമ്പോൾ പൂർവത്തിൽ സമാസം വരുമെന്ന് പറഞ്ഞു. ഇവിടെ ഉത്തരപദം ഏതാണ്? പ്രിയ. അപ്പോൾ പൂർവത്തിൽ ഇവിടെ സമാസം വരുന്നു വാക്ച ത്വക്ച തയോഹോ സമാഹാര എന്നുള്ള അർത്ഥത്തിലാണ്. വാക്കിൻ്റെയും തൊക്കിൻ്റെയും സമാഹാരം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സമാസം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് തത്പുരുഷനല്ല, ഇത് ദ്വന്ദ്വനാണ്, ദ്വന്ദ്വ സമാസമാണ്. അപ്പോൾ ഉത്തരപദം പരമിരിക്കുമ്പോൾ പൂർവത്തിൽ ദ്വന്ദ്വനം വരുന്നു. ദ്വന്ദ്വം എന്താണെന്നുള്ളതിനെ അങ്ങോട്ട് മറിച്ചു നോക്കണം. ഏതാണ് തത്പുരുഷം കഴിഞ്ഞ് അടുത്ത് വരുന്നു? അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പിന്നീട് പഠിക്കുമെങ്കിലും ഇപ്പോൾ സാമാന്യം ഇത് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. ബൗറി കഴിഞ്ഞടുത്തത് അധദ്വന്ദ്വഹ ചാർത്തേ ദ്വന്ദ്വഹ ചാർത്ഥത്തിലാണ് ദ്വന്ദ്വം എന്നാണ്. എന്നുവെച്ചാൽ ചായുടെ അർത്ഥത്തിലാണ് ദ്വന്ദ്വ സമാസം വരുന്നത്. അനേക സുബന്ധം ചാർത്ഥേ വർത്തമാനം വാ സമസ്തിലെ സദ്വന്ദ്വഹ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ അത് അനേക സുബന്ധങ്ങൾ തമ്മിൽ സമാസിക്കുന്നതാണ്. ബ്രാഹ്മണ ക്ഷത്രിയവിദ് ശൂദ്രാഹ അനേക സുബന്ധങ്ങൾ സമാസിക്കുന്നു, ഒന്നോ രണ്ടോ മൂന്നോ എന്നില്ല. പക്ഷെ ചായയുടെ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ അത് വിശദമായി നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ചായക്ക് നാലർത്ഥങ്ങളുണ്ട്. ഇവിടെ ഇതരേതര യോഗം സമാഹാരം എന്ന് പറയുന്ന രണ്ടർത്ഥങ്ങളിലാണ് വരുന്നത്. സമാഹാരം അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ തന്നെ സമാഹാരം എന്ന് പറയുന്ന വിഗ്രഹത്തിൽ, ഈ അർത്ഥങ്ങളെല്ലാം നമ്മൾ വിഗ്രഹത്തിൽ പറയുന്നതാണ്. എങ്ങനെ? വാക്ച തൊക്ച തയോഹോ സമാഹാര. ഈ സമാഹാരം എന്ന് പറയുന്ന ആ ചായയുടെ അർത്ഥത്തെ പറയുകയാണ്. ആ അർത്ഥത്തെ കാണിക്കാനാണ് ചാ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാക്കിൻ്റെയും തൊക്കിൻ്റെയും സമാഹാരം സപ്ഞാച പരിഭാഷാച സപ്ഞാപരിഭാഷം രണ്ടിൻ്റെയും സമാഹാരം തയോ സമാഹാര അങ്ങനെ. അപ്പം അങ്ങനെ സമാഹാരാർത്ഥത്തിൽ അതിൻ്റെ അതൊരു സമൂഹമാണെന്ന് കാണിക്കാൻ അതാണ് സമാഹാരാർത്ഥം. അത് ചായയുടെ അർത്ഥമാണ്. അർത്ഥത്തിൽ സമാസം വരും. ചാർത്തേ ദ്വന്ദ എന്നുള്ള സൂത്രപ്രകാരം ഇവിടെ സമാസം വരുന്നു. സമാസം വന്നു കഴിഞ്ഞാൽ സൂത്രം വന്ന് ദ്വന്ദ്വ ചുദശഹാന്താത് സമാഹാരേ സമാഹാരദ്വന്ദ്വത്തിൽ നിന്ന് ചാന്തത്തിന് ടച്ച് സമാസാന്തം വരും. ഇവിടെ സമാസാന്തം വരുന്നു. ടച്ച് സമാസാന്തമായിട്ട് വരുമ്പോൾ ആ ശേഷിക്കും. അതായത് വാക്ക് വാച്ച് തൊച്ച് നിരുന്നിടത്ത് അവിടെ സമാസാന്തമായി എന്ത് വരും? ടച്ച് വരുന്നു. ഇവിടെ തന്നെ ചാർത്തേ ദ്വന്ദ്വ എന്ന് പറഞ്ഞിട്ട് അടുത്ത പേജിൽ ലഘുസിദ്ധാന്തം സൂത്രം കൂടെ ഉണ്ട്. ദ്വന്ദ്വ ചു ദശ ഹാന്ത സമാഹാരേ അവിടെ പറയുന്നു. ചവർഗാന്ത ദശ ഹാന്ത ദ്വന്ദ്വാദ് ടച്ച് സമാഹാരേ വാക്ച തൊച്ച വാക്ത്വചം അവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. വാച്ച തൊച്ച അതിന്റെ അർത്ഥം തന്നെ സമാഹാരം. അതുകൊണ്ടിവിടെ പ്രത്യേകം പറഞ്ഞില്ല. പക്ഷെ നമുക്ക് പറയാം വാച്ച തൊച്ച തയോഹോ സമാഹാര വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വരുന്നത് എന്താണ്? വാക്ത്വച്ചം, അതായത് വാച്ച് ത്വച്ച് എന്ന് വരും. ആ ത്വച്ചിന്റെ പരത്തിൽ എന്തുവരും? ടച്ച് വരുന്നു. സൂത്രം എന്താ പറയുന്നത്? ചവർഗാന്ത ചു സൂത്രത്തിൽ ഒന്നുള്ളത് ദ്വന്ദ ചു. പിന്നെ വരുന്ന എന്താണ്? ദ ഷ ഹ മൂന്ന് വർണ്ണങ്ങൾ ചവർഗാന്തത്തിൽ നിന്നും ദകാരത്തിൽ നിന്നും ഷകാരത്തിൽ നിന്നും ഹകാരത്തിൻ്റെയും പരത്തിൽ സമാഹാര ദ്വന്ദ്വനിൽ ടച്ച് വരും എന്നാണ് സൂത്രത്തിൻ്റെ അർത്ഥം. ചവർഗാന്തത്തിന്റെ പരത്തിലും ദകാരാന്തമായ ശബ്ദത്തിന്റെ പരത്തിലും ഷകാരാന്തമായ ശബ്ദത്തിന്റെ പരത്തിലും അതിനെല്ലാം ഉദാഹരണം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കും. ഇവിടെ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കുക. വാച്ച് ത്വച്ച് എന്നിരുന്നു, ടച്ച് വന്നപ്പം വാച്ച് ത്വച്ച എന്നായി. വാച്ച് എന്ന് പറയുന്നിടത്ത് എന്ത് സംഭവിക്കും? ചോക്ക് വരും. കാരണം അവിടെ അന്തർവർത്തിനി വിഭക്തി ആശ്രിത്യ പദസഞ്ജായ ചോക്കു ഇതിനേന കുത്വേ. വാക് ത്വച്ച എന്ന് വരും. വാക് ത്വച്ച. അപ്പോ വാക് ത്വച്ച വന്നു. പിന്നെ അപ്പുറത്തെന്തായിരിക്കുന്നത്? പ്രിയ. വാക് ത്വച്ച പ്രിയ എന്ന് വരും. പ്രിയ എന്ന് പറയുന്നതിന് ഹ്രസ്വം വരുന്നത് നേരത്തെ പോലെ തന്നെ. എങ്ങനെ? ഏകവിഭക്തിജ അപൂർവ നിപാതെ ഗോസ്ത്രിയോർ വസർജനസ്യ ഹ്രസ്വം വന്നിട്ട് വാക് ത്വച്ച പ്രിയ എന്ന് വന്നു. വാക് ത്വച്ച പ്രിയ. അപ്പോ ഇവിടെ ഉത്തരപദം പരമിരുന്നപ്പോൾ പൂർവത്തിൽ സമാസം വന്നു. അത് പക്ഷെ വന്നത് ദ്വന്ദ്വ സമാസമാണ്. സമാസം വന്നു കഴിഞ്ഞപ്പോടെ സമാസാന്തം വന്നു. ദ്വന്ദ്വാചൂദ്ദാഷാന്ത സമാഹാരി എന്നുള്ള സൂത്രപ്രകാരം സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ ടച്ച് വന്നു. ഏത്? അല്ല, അത് ഇവിടെ അല്ലേ? അവിടെ അല്ലല്ലോ. ഇവിടെ തന്നെയാ അത്. അവിടെ സുപ്പില്ലല്ലോ. അവിടെ വാക് ത്വച്ചായിൽ നിന്ന് സുപ്പ് വന്നപ്പോ എന്ത് ചെയ്തു? വാക് ത്വചയിൽ നിന്ന് സുപ്പ് വന്നു. വന്നപ്പോ എന്ത് പറ്റി? സുബോധാതു പ്രാതിപ പ്രകാരം സുപ്പിൽ ലുപ്പ് വന്നു. മനസ്സിലായോ? അവിടെ വാക് ത്വച്ച, വാക് ത്വച പ്രിയാണ് സമാസം വന്ന രൂപം. ആദ്യം വാക് പ്രിയ പ്രിയേ യസ്യാന്ന് സമാസമു. സമാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വാക് വാച്ച് ത്വച്ച് പ്രിയ ഇത്രയും വന്നു. പിന്നീടാണ് വാക് ത്വച എന്നിടത്ത് വീണ്ടും സമാസം വരുന്നു. ഉത്തരപദം പരമിരിക്കെ ആ സമാസം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു? സമാസാന്തമായി ടച്ച് വന്നപ്പോൾ വാക് ത്വച്ച എന്ന് വന്നു. അവിടെ വാക് ത്വച്ചം എന്ന് എന്തുകൊണ്ട് വരുന്നില്ല എന്നാ ചോദിച്ചത്. അവിടെ വരത്തില്ല എന്തുകൊണ്ട്? അവിടെ സുപ്പ് വരും, പക്ഷെ സുബോധാതു പ്രാതിപ്രകാരം അത് മൊത്തം പ്രാതിപതികമാണ്. നേരത്തെ തന്നെ പ്രാതിപതികമായി അത് ലോപിച്ചു. അപ്പോൾ വാക് ത്വച്ച എന്നിരിക്കും. പരത്തിലിരിക്കുന്ന എന്താണ്? പ്രിയ. അതിന് ഹർസം വന്നിട്ട് വാക് ത്വച്ച പ്രിയ വന്ന് വാക് ത്വച്ച പ്രിയ. അപ്പൊ ഇവിടെ ഉത്തരപദമായ പ്രിയാശബ്ദം പരമിരിക്കുമ്പോൾ പൂർവത്തിന് സമാസം വിധിച്ചതിന്റെ പ്രയോജനം എന്താണ്? ടച്ച് വന്നു. സമാസം വന്നിട്ട് വാക് ത്വച്ച എന്ന് വന്നു. അല്ല, ആ ടച്ച് വന്നില്ലെങ്കിൽ രൂപം എങ്ങനെയായിരിക്കും? വാക് ത്വക് പ്രിയ എന്നാവും. എന്തുകൊണ്ട്? അവിടെയും അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ പദസഞ്ജായാം കുത്വേ വാക് ത്വക് പ്രിയ എന്ന് വരും. അങ്ങനെ വരാൻ പാടില്ല. രൂപം എങ്ങനെ വരണം? വാക് ത്വച്ച പ്രിയ. അങ്ങനെ പ്രയോഗമുള്ളു. അപ്പോൾ വാക് ത്വച്ച പ്രിയ, വാക് ത്വക്, വാക് ത്വച്ച പ്രിയ എന്ന് പറയും. ഇത് ഈ ഉദാഹരണം പറഞ്ഞ എന്തിനാണ്? ദ്വന്ദ്വ തത്പുരുഷയോഹോ ഉത്തരപദേ നിത്യസമാസവചനം എന്ന് പറഞ്ഞതിൽ ദ്വന്ദ്വത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. അതിൽ തത്പുരുഷൻ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. അഞ്ച് ഗവധന ഗാവാന്നാണോ? ആ, ഓരോ ശബ്ദവും പറയുമ്പോൾ ശ്രദ്ധിക്കണം. പഞ്ചഗവധന ഗാവാന്ന് വരൂ? ഇല്ല. ആ ഓരോ ശബ്ദവും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ നിയമങ്ങളെല്ലാം പഠിക്കുന്നു. അതിന് ഉദാഹരണം. ഇനി വേറെ ഉദാഹരണം വേണമോ? ഏതിന്? ദിക്ഷു സമാഹാരോ നാസ്തി അനഭിധാന. ദിക്സമാസത്തിൽ സമാഹാരമില്ല, അനഭിധാന ശിഷ്ടപ്രയോഗമില്ല. അതുകൊണ്ട് അടുത്ത് വരാൻ പോകുന്ന സമാഹാരമാണ്. പക്ഷെ അതിൽ ദിക്സമാസത്തിന് സമാഹാരത്തിന് ഉദാഹരണമില്ല. സംഖ്യയ്ക്കുണ്ട്. ഈ പറഞ്ഞതിൽ ഇനി ഏതെങ്കിലും ഉദാഹരണം വേണമെന്നാണ് ചോദിച്ചത്. വേറെ ഉദാഹരണങ്ങളുണ്ട് പറഞ്ഞതിൽ തന്നെ. ഇവിടെ പറഞ്ഞല്ലോ, അതെങ്ങനെയൊക്കെയാണ് രൂപങ്ങൾക്ക് വ്യത്യാസം വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു സൂത്രം വന്നത് എന്താണോ? ഗോരദദ്ധിത ലുക്കി ഗോന്താത് തത്പുരുഷാത് ടച്ചസ്യ സമാസാന്തോ നതു തദ്ധിത ലുക്കി. പിടിച്ചതാണ് ഗോ അന്ത്യത്തിലുള്ള തത്പുരുഷനിൽ നിന്നും സമാസാന്തമായി ടച്ച് വരും. പക്ഷേ തദ്ധിത ലുക്കാണ്, തദ്ധിത ലുക്ക് ഒന്നാ വരത്തില്ല. അവിടെ തദ്ധിതത്തിന് ലുക്ക് വരുന്നതിന് ഉദാഹരണം അത് വേണമെങ്കിൽ നോക്കാം. പഞ്ചഭി ഗോപിഹി ക്രീത സിദ്ധാന്തോതി വ്യാഖ്യാനത്തിൽ കാണുന്നതിന്റെ ഉദാഹരണം. അതിന്റെ താഴെ നോക്കിയാൽ മതി. പഞ്ചഭി ഗോപിഹി ക്രീത എന്നുവെച്ചാൽ പഴയകാലത്തെ ബാർട്ടർ സിസ്റ്റം ആയിരുന്നല്ലോ. 5 ഗോക്കളെ കൊടുത്ത് വാങ്ങിയത് എന്തെങ്കിലും ഒരു സാധനം. ഉണ്ടോ? കിട്ടിയോ? ആ, പഞ്ചഭി ഗോപി ക്രീത അത് അവിടെയുണ്ട്, തുടക്കത്തിൽ അവിടെ തന്നെ രണ്ടാമത്തെ ലൈൻ. പഞ്ചഭി ഗോപിഹി ക്രീത അവിടെ രൂപം വരുന്ന പഞ്ചഗൂ എന്നാണ്. ഈ ഗോക്ക് എങ്ങനെയാ ഗു വരുന്നുള്ളത് സന്ധി പഠിക്കുമ്പോഴും എല്ലാവർക്കും സംശയമാണ്. ചിത്രഗൂ എങ്ങനെ വന്നു? ഗോ എന്നുള്ള ഗൂ എന്നെങ്ങനെയാകുന്നു? എങ്കന്ദസ്യ ഇതിക്കും അവിടെ ചോദിച്ചു. ചിത്രഗൂ ഓർമ്മയുണ്ട. ഇപ്പോ ഇവിടെ പഞ്ചഭി ഗോപിഹി ക്രീത എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരജ തദ്ധിതാർത്ഥേ ഭവിഷ്യതി എന്തുവരും? പ്രത്യയം വരും. അത് വരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ സമാസം ചെയ്യണം. പഞ്ചൻ ഇവിടെ അലവ് കേൾക്കുന്ന എങ്ങനെയായിരിക്കും? പഞ്ചൻ ഭിസ് ഗോ ഭിസ് അവിടെ തദ്ധിതാർത്ഥേ ഭവിഷ്യതി. അടുത്ത് തദ്ധ പ്രത്യയം വരാൻ പോവുകയാണ്. അതിനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ സമാസം ചെയ്യും. തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരജ പ്രകാരം സമാസം ചെയ്യും. സമാസം ചെയ്തു കഴിഞ്ഞാൽ അലവ് ഗീരമം പഞ്ചൻ ബിസ് ഗോബിസ് എന്ന് വരും. അവിടെ സമാസം വരുന്നു. പ്രാതിസഞ്ജ സുലോപം എല്ലാം പഴയതുപോലെ തന്നെ. പഞ്ചൻ ഗോ എന്നിരിക്കും. പഞ്ചൻ ഗോ പഞ്ചന്റെ നഗാരം ലോപിക്കും, പഞ്ചഗോന്നിരിക്കും. പഞ്ചഗോന്നിരിക്കുമ്പോൾ ഇവിടെ വിഗ്രഹിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? പഞ്ചഭി ഗോപഹി ക്രീത, അഞ്ച് പശുക്കളെ കൊടുത്ത് പശു കാളയോ രണ്ടായിരം അത് കൊടുത്ത് വാങ്ങിയ സാധനമാണ് പഞ്ചഗോ. ഇതായിരിക്കും അഞ്ച് ഗോകൾ കൊടുത്ത് വാങ്ങിയത് ചിലപ്പോൾ അഞ്ച് ആടായിരിക്കും, എന്തായാലും അഞ്ച് ആനയാകാൻ കഴിയില്ല. അപ്പോ ക്രീത അർത്ഥത്തിൽ ഇനി തദ്പ്രത്യം വരണം. അല്ല പറയാൻ പറ്റില്ല, പറയും. ക്രീതമായത് എന്തായാലും വാങ്ങിയത്, വാങ്ങിയ സാധനം. ആടിന് പശു എന്ന് പറയും, ഗോ എന്ന് പറയും, പശു എന്ന് പറയും, ഗോ എന്ന് പറയാറുണ്ട്. ഇപ്പോ ക്രീതം അതിനും തദ്ധിതത്തിനുണ്ട്, തേന ക്രീതം. നേരത്തെ പറഞ്ഞത് തത്ര ഭവ, ആ അർത്ഥത്തിൽ പ്രത്യയം വരുന്നത് പോലെ തന്നെ തേന ക്രീതം എന്നുള്ള അർത്ഥത്തിലും പ്രത്യയം വരും. അതുകൊണ്ട് വാങ്ങിയത് ഇവിടെ എന്തുകൊണ്ട് വാങ്ങി? അതാണ് ഇവിടെ ബഹു തൃതീയയിൽ പറഞ്ഞത് പഞ്ചഭി ക്രീതം എന്ന് പറഞ്ഞു. അതാണ് അവിടെ സൂത്രം അങ്ങനെയാണ്, തേന ക്രീതം, ഇന്ന സാധനം കൊണ്ട് മറ്റൊന്നിനെ വാങ്ങി, ആ വാങ്ങിയതിനെ കാണിക്കാനാണ് പ്രത്യയം വരുന്നത്. എന്തിനെയാണോ വാങ്ങാൻ ഉപയോഗിച്ചത് അതാണ് സമാസത്തിൽ വരുന്നത് ശബ്ദം. അഞ്ച് ഗോക്കളെ കൊണ്ട് മറ്റെന്തിനെയോ വാങ്ങി. അപ്പൊ തേന ക്രീതം എന്നുള്ള രീതിയിൽ അണ് പ്രത്യയം വരും. തേന ക്രീതം പ്രകാരം അണ് പ്രത്യയം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുവരും? അധ്യർത്ഥ പൂർവാത് ലുഗ് അസഞ്ജായ ഒരു സൂത്രമുണ്ട്, അതിന്റെ ശകലം കൂടെ കൊടുത്തിട്ടുണ്ട്. അധ്യർത്ഥ സൂത്രം മുഴുവനും ഇങ്ങനെ അധ്യർത്ഥ പൂർവാത്, അധ്യർത്ഥ പൂർവാത് ലുഗ് അസഞ്ജായ ഇവിടെ അർഹിയ പ്രത്യയങ്ങളെന്ന് വരും. അർഹിയ പ്രത്യയങ്ങളാണ്. അപ്പോൾ ഈ പ്രത്യയങ്ങൾ ദിഗുവിന് പരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അധ്യർത്ഥപൂർവാദ് ദിഗോർ ലുക് അസഞ്ജായമെന്നാണ്. അധ്യർത്ഥ അധ്യർത്ഥ ശബ്ദങ്ങൾ അതിവിടെ ആവശ്യമില്ല. ദിഗുവിൽ നിന്ന് വരുന്ന പ്രത്യയത്തിന് ഈ ക്രീത, ഇത് മാത്രമല്ല ഇതുപോലെ വരുന്ന പ്രത്യയങ്ങൾക്കെല്ലാം ലുക്ക് വരും. ചുരുക്കത്തിലൂടെ ലുക്ക് വരും, ലുക്ക് വന്ന് പോകും. അപ്പോ പഞ്ച ഗോ നിരുന്നിടത്ത് പരത്തിൽ വരുന്ന പ്രത്യയത്തിന് ലുക്ക് വരുന്നു. ലുക്ക് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയിരിക്കും? പഞ്ച ഗോ എന്നിരിക്കും. പഞ്ച ഗോ അവിടെ എന്തുവരും? പഞ്ചഗോ എന്നുള്ളത് പ്രതിജ്ഞ വന്നു, സു വന്നു, പിന്നെന്താ വരുന്നത്? ഗോസ്ത്രീയോർ ഉപസർജനസ്യ, ഗോക്ക് എന്തുവരും? ഹ്രസ്വം വന്നിട്ട് ഓകാരത്തിന് ഹ്രസ്വം വന്നാൽ ഗു എന്നു, പഞ്ചഗു എന്നുവരും. പ്രാതിസഞ്ജ സ്വാതി പഞ്ചഗു എന്ന് വരും. അവിടെ ഉകാരം വരുന്നത് ഗോസ്ത്രീയോർ ഉപസർജന, ഗോസ്ത്രീയോർ ഉപസർജനസ്യ എന്നുള്ള സൂത്രപ്രകാരം. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം തദ്ധിതപ്രത്യയത്തിന്റെ ഭാവിയിൽ വരാൻ പോകുന്ന തദ്ധിതപ്രത്യയത്തിന്റെ വിവക്ഷയിൽ പഞ്ചഗോ എന്നുള്ളിടത്ത് തദ്ധിതാർത്ഥ ഉത്തരപദ സമാഹാരജ പ്രകാരം ആദ്യ സമാസം വരുന്നു. സമാസം വന്നതിന് ശേഷം പിന്നീട് പരത്തിൽ തദ്ധിതപ്രത്യം വരുന്നു. വന്നു കഴിഞ്ഞാൽ ദിഗോർലുഗസജ്ഞായം എന്നുള്ള സൂത്രപ്രകാരം ദിഗു സമാസത്തിന്റെ പരത്തിൽ വരുന്ന ആ പ്രത്യയത്തിന് ലുക്ക് വരുന്നു. പ്രത്യയം വന്നതുകൊണ്ട് വിശേഷ രൂപമാറ്റമൊന്നും ഉണ്ടായില്ല, പക്ഷെ അർത്ഥം കിട്ടും. പ്രത്യയം വന്നിട്ട് ലുക്ക് വരുന്നുകൊണ്ടുള്ള പ്രയോജനം അതാണ്, ആ അർത്ഥം കിട്ടുന്നു, പ്രത്യയമില്ല, രൂപമാറ്റം അതുകൊണ്ട് വരത്തില്ല. ഇല്ലെങ്കിൽ ഇവിടെ പഞ്ചാമനടുത്ത് പരത്തിൽ അണ്ണാവുന്നത് തദ്ദേശ ജാമാദേഹ പ്രകാരം ആദിവൃദ്ധി വരാം. പക്ഷെ വരത്തില്ല, എന്തുകൊണ്ട്? ലുക്ക് വന്നുകൊണ്ട് നാനുമതാംഗസ്യ അംഗകാര്യങ്ങളൊന്നും വരത്തില്ല. പിന്നെ അർത്ഥം കിട്ടുകയും ചെയ്യും, രൂപമാറ്റം വരത്തുമില്ല. അതുകൊണ്ട് അപ്പോൾ അഞ്ച് പശുക്കളൊക്കെ കൊടുത്ത് വാങ്ങിയ സാധനം എന്നുള്ള അർത്ഥം കിട്ടും. പിന്നെ ഇവിടെ രൂപമാറ്റം വരുന്നത് ഗോസ്ത്രിയോർ ഉപസർജനസ്യ പ്രകാരം ഉപസർജന ഹ്രസ്വം വരും. ഇതിന് പറയും ഉപസർജന ഹ്രസ്വം എന്ന് പറയും. കാരണം ഉപസർജനമെന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഉപസർജനം എന്ന് പറഞ്ഞാൽ? ഉപസർജനം എന്ന് വെച്ചാൽ ഗൗണമാണ്. അപ്പൊ ഇവിടെ പഞ്ചഭി ഗോപി ക്രീത എന്ന് പറയുമ്പോൾ മുഖ്യം ഏതാണ്? എന്തിനാണോ വാങ്ങിയത് അതിനാണ് പ്രാധാന്യം. അപ്പോൾ ഇവിടുത്തെ ഗോ എന്ന് പറയുന്നത് ഗൗണമായി, ഉപസർജന സഞ്ജ അത് ഉപസർജനമായി. അതുകൊണ്ട് എന്ത് വരുന്നു? അതിന് വർഷം വന്നിട്ട് പഞ്ചഗോ എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ ഈ ഉദാഹരണം പറഞ്ഞത് ഇതും തദ്യഥാർത്ഥ ഉത്തരപദ സമാഹാരിച്ച എന്ന് പറയുന്നതിന് ഉദാഹരണമാണ്. എന്നുവെച്ചാൽ ഇവിടെയും തദ്യഥാർത്ഥത്തിന്റെ ആ വിഷയത്തിൽ പൂർവത്തിൽ എന്ത് ചെയ്തു? സമാസം വന്നു. പക്ഷെ ഇവിടെ സമാസാന്തം വന്നില്ല, അതിനാണിത് ഉദാഹരണം. കാരണം ഗോ അതദ്ധിത ലുകി എന്ന് പറയുന്ന സൂത്രത്തിൽ പറഞ്ഞു ഗോന്തമായ ശബ്ദത്തിന് ടച്ച് സമാസാന്തമായി വരാം, പക്ഷേ തദ്ധിതന് ലുക്ക് വരാൻ പാടില്ല. അപ്പൊ ഇവിടെ തദ്ധപ്രത്യം വന്നു, ലുക്ക് വന്നു, അതുകൊണ്ട് ഇവിടെ സമാസാന്തം വരുന്നില്ല. സമാസാന്തം വന്നെങ്കിൽ രൂപം അങ്ങനെ ഇരുന്നനെ പഞ്ചഗവാന്നിരുന്നനെ പരത്തിൽ ടച്ച് വന്നിട്ട് ഓകാരത്തിന് അവാദേശം വന്നിട്ട് പഞ്ചഗവാന്നിരുന്നനെ. അപ്പൊ പഞ്ചഗവാ എന്ന് പറയുന്ന രൂപം ശരിയല്ല. പിന്നെ എങ്ങനെയാണ് പഞ്ച ഇങ്ങനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പഞ്ചഭി ഗോപിഹി ഹ്രീതഹ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ പഞ്ചഗവ എന്ന് പറയുന്ന രൂപം ശരിയല്ല. കാരണം പഞ്ചഗവ രൂപം വരണമെങ്കിൽ അവിടെ സമാസാന്തമായി ടച്ച് വരണം. ഈ സമാസത്തിൽ സമാസാന്തമായി ടച്ച് വരാം, പക്ഷേ ടച്ച് വരണമെങ്കിൽ തദ്വപ്രത്യയത്തിന് ലുക്ക് വരാൻ പാടില്ല. അതാണ് ഗോരതദ്ധിത ലുക്കി. ഗോയ്ക്ക് സമാസാന്തം വരുന്നത് തദ്ധിത ലുക്ക് ആണെങ്കിൽ വരത്തില്ല. അപ്പോൾ ഇവിടെ തദ്ധിത ലുക്ക് വന്നു, അതുകൊണ്ട് ടച്ച് വരുന്നില്ല. ടച്ച് വന്നില്ലെങ്കിൽ പിന്നെ പഞ്ചഗോ എന്നുള്ളിടത്ത് ഏത് സൂത്രമാണോ പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കും, അർത്ഥവും കിട്ടും. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചതാണ് ഗോസ്ത്രീയോർ ഉപസർജനസ്യ പ്രവർത്തിച്ചിട്ട് ഹ്രസ്വം വന്നു, പഞ്ചഗുഹു എന്ന് വന്നു, പ്രാതിസഞ്ജ വന്നു. പഞ്ചഗുഹു പ്രഥമബോധനത്തി എങ്ങനെയായിരിക്കും രൂപം? ഗുരുഹു ഗുരു ഗുരവഹ അവിടെ എന്തുവരും? പഞ്ചഗു പരത്തില് ജസരിക്കും വേസൂത്രം വരുന്നു. ജസിച്ച ഉകാരത്തിന് ഊണം വന്നെന്തോരും? ഓ പരത്തിലായിരിക്കുമ്പോൾ എന്തോരും? അവാദേശം വന്നു, പഞ്ചഗവഹ എന്ന് വരും. പഞ്ചഗുഹു പഞ്ചഗു പഞ്ചഗവഹ പഞ്ചഗും പഞ്ചഗു പഞ്ച ഗു പഞ്ച ഗൂൺ ഇംഗ്ലീഷല്ല മലയാളമാണ് അല്ല സംസ്കൃതമാണ്. പഞ്ചഗവ ഗോഭ്യാം ഗോഭി അങ്ങനെ വരുന്നു. അപ്പൊ അതാണ് അതിന്റെ പ്രയോജനം. രൂപത്തിൽ വരുന്ന വ്യത്യാസം തദ്ധപ്രത്യം വന്നുകൊണ്ട് അർത്ഥം കിട്ടി. എന്നാ പഞ്ചഗവ ശബ്ദം വേറെ ഉണ്ട്, അത് നമ്മളിനി പഠിക്കും. ഗുഭ്യാം ഗുഭ്യാം ഗോ അല്ല ഗു പഞ്ചഗുഭ്യാം ഗോഭ്യം എന്ന് ഞാൻ പറഞ്ഞോ? ഹാർഡ്വെയറിന്റെ കുഴപ്പമോ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും, ശ്രദ്ധിച്ചോളൂ. പഞ്ചഗുഭ്യാം പഞ്ച ഗുഭി അങ്ങനെ വരും. പഞ്ചഭി ഗോഭി ക്രീത പഞ്ച ഗുഹു അങ്ങനെ വരുന്നു. അപ്പോൾ ഇത് അതിനുദാഹരണമാണ്. എന്തുകൊണ്ട് ഇവിടെ അതദ്ധലുക്കി എന്ന് പറഞ്ഞു? അതുകൊണ്ട് വരാത്തതിന് ഉദാഹരണമാണ്. ഇനി ഉദാഹരണം വേണോ? അതെ, മതിയോ? മതിയോ? എന്തായാലും തദ്ധിതത്തിന് ഒരു ഉദാഹരണം കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നിർത്തിക്കളെ. പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ. ഇത് ധാരാളം വരുന്ന ശബ്ദമാണ്, പഞ്ചകപാല ശബ്ദം. മീമാംസയിലും പലയിടത്തും വരും അത്. അത് ഇത് പ്രസിദ്ധമായതുകൊണ്ടാണ്. പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ പഞ്ചകപാല. അഞ്ച് ചട്ടികളിൽ അരിമാവ്, അരിമാവ് മാത്രമല്ല ചിലപ്പോൾ യവം ഒക്കെ കുഴച്ച് വെച്ച് അതുകൊണ്ട് ഉണ്ടാക്കുന്ന അട ആണ് പുരോടാശ എന്ന് പറയുന്നത്. യാഗത്തിൽ ഹവിസ ഉപയോഗിക്കുന്ന സാധനം അങ്ങനെയാണ്. പഞ്ചകപാല എന്ന് പറഞ്ഞാൽ പുരോടാശമെന്നാണ് അതിൻ്റെ അർത്ഥം. ഹവിസ്, ആ ശബ്ദം ഉണ്ടാകുന്നു. പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ. ഇവിടെ അതിൻ്റെ ഉദാഹരണമില്ല, ഇവിടെ ഇല്ല, വേറെ ഭാഗത്താണ് വരുന്നത്. അവിടെ എന്താണ് വരുന്നത്? വിഗ്രഹിക്കുന്നത് പഞ്ചസു കപാലേഷു സംസ്കൃത എന്ന് വിഗ്രഹിക്കുന്നു. വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംസ്കൃത എന്ന് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാം ഇതൊക്കെ തദ്ധിതാർത്ഥമാണ്. ക്രീത ഭവ അപത്യം, ഇങ്ങനെയെല്ലാം വിഗ്രഹിച്ചാൽ മനസ്സിലാക്കണം ഇവിടെ തദ്ധിത പ്രത്യയമാണ് വരാൻ പോകുന്നത്. അപ്പോൾ സംസ്കൃതം, സംസ്കരിക്കപ്പെട്ട ഭക്ഷണം, അതാണ് സംസ്കൃത ഭക്ഷാഹ എന്ന് പറയുന്ന സൂത്രം ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ തേന ക്രീത തത്ര ഭവ തസ്യ അപത്യം എന്ന് പറയുന്നത് പോലെ തന്നെ സംസ്കൃതം ഭക്ഷാഹ എന്നൊരു സൂത്രമുണ്ട്. അപ്പോൾ സംസ്കരിക്കപ്പെട്ട ഭക്ഷണം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം വരും. അതാണ് സംസ്കൃതം ഭക്ഷാഹ എന്ന് പറയുന്നത്. ഉണ്ടോ? ആ, അത് ഉണ്ടെങ്കിലും ഉണ്ടേല്ലേ സിദ്ധാന്തം തോന്നിയില്ല. സിദ്ധാന്തം അതിൽ ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കും. എവിടെ? ആ, പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ പഞ്ചകപാല വന്നു. ഇത് തദ്ധിതാർത്ഥത്തിനാണ്. അവിടെ സംസ്കൃതം ഭക്ഷാഹ അണ്ണു വന്നു. എന്താണ് സംസ്കൃതം ഭക്ഷാഹ പ്രകാരം ഇവിടെ അണ്ണു പ്രത്യയം വരും. അതായത് ആദ്യം എന്താ സംഭവിക്കുന്നത്? പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യ അലവ് വിഗ്രഹം എങ്ങനെ വരും? പഞ്ചൻ സു, പഞ്ചൻ സുപ്പ് കപാല സുപ്പ്. ഇവിടെ വരും തദ്ധാർത്ഥ ഉത്തരപദ സമാഹാരജപ്രസമാസം. അതായത് തദ്ധാർത്ഥ ഭവിഷ്യതി. തദ്ധാർത്ഥം വരാൻ പോവുകയാണ്. പൂർവ്വത്തിൽ സമാസം വരും. സമാസം വന്നു കഴിഞ്ഞാൽ എന്ത് വരും? പഞ്ച സുപ്പ് ലോപിച്ചു, ശേഷിക്കുന്നത് പഞ്ചകപാല. അവിടെ സമാസം വന്നു കഴിഞ്ഞു, പഞ്ചകപാല എന്നായി. ഇങ്ങനെ പഞ്ചകപാല എന്ന് വന്നു കഴിഞ്ഞാൽ ഇനി പ്രത്യയം വരും. പ്രത്യയം വരുന്നതിനാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്കൃതം ഭക്ഷാഹ, സംസ്കരിക്കപ്പെട്ട ഭക്ഷണം എന്നുള്ള രീതിയിൽ എന്തുവരും? അണ്ണ് പ്രത്യയം വരും. അണ്ണ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ദിഗോർ ലുക അനപത്യേ. അടുത്ത സൂത്രം ദിക് സമാസത്തിൽ, അതെ, ദിഗു സമാസത്തിൽ ഫലത്തിലിരിക്കുന്ന പ്രത്യയത്തിൻ്റെ ലുക്ക് വരും. അത് അപത്യ അർത്ഥത്തിലാണെങ്കിൽ വരത്തില്ല. സംഖ്യാപൂർവ ദിഗു, ഇവിടെ നേരത്തെ പറഞ്ഞു പൂർവ്വത്തിൽ സംഖ്യ വന്നു കഴിഞ്ഞാൽ അത് ദിഗു ആയിരിക്കും. അപ്പൊ ഈ ദുഃഖ സമാസമാണ്. പരത്തിൽ പ്രത്യം വന്നു കഴിഞ്ഞാൽ ഏതായാലും ലോപിക്കും, പക്ഷേ അപത്യർത്ഥത്തിലുള്ള പ്രത്യമാണെങ്കിൽ ലോപിക്കത്തില്ല. അപ്പൊ ഇവിടെ അപത്യർത്ഥത്തിലുള്ള ഇവിടെ ഏതർത്ഥത്തിലാണ്? സംസ്കൃതം ഭക്ഷാഹ എന്നുള്ള അർത്ഥത്തിലാവുന്നത്. അപ്പൊ ലോപിച്ചു, ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ്? പഞ്ചകപാല. അവിടെ പ്രാതിസഞ്ജ സു വന്നിട്ട് പഞ്ചകപാല, പഞ്ചകപാലോ പഞ്ചകപാല എന്ന് വരാം. ഇവിടെ ലുക്ക് വന്നുകൊണ്ടുള്ള ഒരു വിശേഷത എന്താണ്? ആ രൂപം കണ്ടാൽ മനസ്സിലാവും. ലുക്ക് വന്നുകൊണ്ടുള്ള ഒരു പ്രയോജനം പഠിച്ചത് ഞാൻ ചോദിക്കത്തുള്ളൂ. ലുക്ക് വന്നുകൊണ്ടുള്ള പ്രയോജനം പാഞ്ചകപാല എന്ന രൂപം വരില്ല. എന്തുകൊണ്ടില്ലെങ്കിൽ അണ്ണു വന്നു കഴിഞ്ഞാൽ തദ്ദേശു അച്ചാമാതയെ പ്രകാരം ആദിവൃദ്ധി വരേണ്ടതാണ്. പക്ഷെ എന്നാലും മതാംഗസ്യ ആദിവൃദ്ധി വരുന്നില്ല. അതുകൊണ്ടാണ് ഈ സൂത്രം വന്നതും അതിന് വേണ്ടിയിട്ടാണ്. എന്ത് ദിഗോർലുക്ക് അനപത്തി അല്ലെങ്കിൽ അണ്ണവിടെ ഇരുന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പൂർവ്വത്തിലെ ആകാരത്തിന് നിശ്ചയിച്ച പ്രകാരം ആകാരം ലോപിച്ചു പഞ്ചകപാല എന്ന് തന്നെ ഇരിക്കും. പക്ഷേ ആദിവൃദ്ധി വരും അണ്ണ് ഇരുന്നു കഴിഞ്ഞാൽ. ഓരോ സൂത്രങ്ങൾ വിധിക്കുമ്പോഴും ആ രൂപത്തെ മനസ്സിൽ കണ്ടിട്ടാണ്. ഇവിടെ അണ്ണ് തന്നെ ഇരുന്നെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? എസ്തീതിജ പ്രകാരം പഞ്ചകപാലയുടെ ആകാരം ലോപിച്ചിട്ട് പഞ്ചകപാല എന്ന് തന്നെ ഇരിക്കും, ഈ രൂപം കിട്ടും. പക്ഷേ ആദിവൃദ്ധി വന്നിട്ട് പാഞ്ചകപാല എന്ന് വരും. പക്ഷെ ഇവിടെ ലുക്ക് വിധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ദിഗോർ ലുക്ക്, ദിഗു സമാസത്തിൽ പരത്തിൽ വരുന്ന തദ് പ്രത്യയത്തിന് ലുക്ക് വരും, അപത്യാർത്ഥത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എന്ത് വരുന്നു? ലുക്ക് വന്നു. ലുക്ക് വന്നു കഴിഞ്ഞാൽ നല്ല മതാംഗസ്യ ആദിവൃദ്ധിയെ നിഷേധിച്ചു. തദ്ദേശു അച്ചാമാദേഹ പ്രകാരം ആദിവൃദ്ധി വരുന്നില്ല, വരാതെ. പഞ്ചകപാല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഞ്ച് ഓടൽ തയ്യാറ് ചെയ്തെടുത്ത് വെച്ച പുരോടാശം എന്നർത്ഥം. അല്ലാതെ അഞ്ച് കപാലങ്ങളെന്നല്ല അർത്ഥം, അഞ്ച് ഓടെന്നല്ല അർത്ഥം. എന്തുകൊണ്ട്? ഇവിടെ തദ്ധപ്രത്യം പരത്തിൽ വന്നു കഴിഞ്ഞു. ആ പ്രത്യയത്തിൽ നിന്നാണ് ഈ അർത്ഥം കിട്ടിയത്. ആ അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് വിഗ്രഹിച്ചത് പഞ്ചസു കപാലേഷു സംസ്കൃത പുരോടാശ. ഇത് വളരെ പല സ്ഥലത്തും വരുന്ന ഒരു ശബ്ദമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഇനി വേണം ഉദാഹരണം. ഈ ഇവിടെ പല ഉദാഹരണങ്ങളും ഈ പറഞ്ഞ ഭാഗത്തിലുണ്ട്. ഏത്? തദ്ധാർത്ഥ ഉത്തരപഥത്തിൽ ഈ രണ്ടെണ്ണത്തിലും തന്നെ ഇനിയും വരും ഉദാഹരണങ്ങൾ. തൽക്കാലം അത് വേണ്ട. ഇത് എല്ലാം ഓർമ്മിച്ചു വയ്ക്കുക എന്ന് പറയുന്ന ഒരു പണിയാണ്. പഠിക്കുക എന്ന് പറയുന്ന ആദ്യത്തെ പണി, രണ്ടാമത്തെ പണിയാണ് ഇതെല്ലാം ഓർമ്മിച്ചു വയ്ക്കുക എന്ന് പറയുന്നത്.